അടുത്തത് ഭയങ്കരം ഇതം ശൂന്യം ഏതാള നഗരം യഥ തഥൈവ വിശ്വമഖിലം ജഗതോത് അദ്ഭുതം വിഭു വിഭു പറയാം വിഭു ഇനിയും വരുന്നുണ്ട് പിശാചു പോയില്ല വിഭു ഏതോ യഥാ വേതാള നഗരം ഭയങ്കരം ശൂന്യം തഥായവ അഖിലം വിശ്വം ഇതം അഖിലം വിശ്വം അദ്ഭുതം വികരോത് അതാണ് വിഭു യഥാ വേതാള നഗരം ഭയങ്കരം ശൂന്യം തഥായവ ഇതം അഖിലം വിശ്വം അത്ഭുതം വികരോത് വിഭു ഈശ്വരൻ യഥാ എപ്രകാരമാണോ വേതാള നഗരം ഭയങ്കര ശൂന്യം വേതാള നഗരം ഭയത്തെ ഉണ്ടാക്കുന്നത് ശൂന്യവുമായിരിക്കുന്നത് തഥായ ഇവ അതുപോലെ തന്നെ ഇതം അഖിലം വിശ്വം ഈ സമ്പൂർണ പ്രപഞ്ചത്തെയും അത്ഭുതം വ്യകരോ അത്ഭുതകരമായി സൃഷ്ടിച്ചു പ്രകടമാക്കി. കഴിഞ്ഞ പദ്യത്തിൽ അതേ ആശയം തന്നെയാണ്. അവിടെ പിശാജ് എന്ന് പറഞ്ഞു, ഇവിടെ വേതാളം എന്ന് പറഞ്ഞ് രണ്ടു ഒന്ന് തന്നെ. പിശാജ് തന്നെ വേതാളം, വേതാളം തന്നെ പിശാജ്. പിന്നെ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നോക്കുക, പഴയ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രാചീനമായ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടാണ് പിശാജ് വേതാളമെന്നൊക്കെ പറയുന്നു. അങ്ങനെ പിശാജ് എന്നോ വേതാളമെന്നോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിച്ചു തരത്തില്ല. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പണ്ടുകൊണ്ട് ഇന്നും ഉണ്ടാവും. അല്ലാതെ നമുക്കൊരിടത്തും അവരെയൊന്നും കണ്ടുമുട്ടാനോ അവരുമായിട്ട് ഇടപാട് നടത്താനോ ഒന്നും സാധിക്കില്ല. അതൊക്കെ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി വരുന്നതാണ്. പക്ഷേ ഇത് ശാസ്ത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെയും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞല്ലോ, ഇതൊരു പാരമ്പര്യ വേദാന്ത ശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഈ പറയുന്ന രണ്ട് പദ്യത്തിന്റെ ആശയങ്ങൾ എന്താണ്? പ്രപഞ്ചം വേതാള നഗരം പോലെ, പിശാചി നഗരം പോലെ ഭയങ്കരമാണ്, ശൂന്യമാണ് എന്നൊക്കെ പറയുന്നത് വാസിഷ്ഠത്തിൽ പലവണ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. അപ്പോ അതെന്താണ്, എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ. അതിൽ കൂടുതലൊന്നും പറയാനില്ല, വീണ്ടും അത് തന്നെ പറയേണ്ടി വരും. വേതാളമൊന്നും പിശാചൊന്നും പറയുന്നു മനുഷ്യന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം അങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ശൂന്യം എന്ന് പറയുന്നത് അത് ഇന്നും പല സ്ഥലങ്ങളിലും പല വീടുകൾ ചില ഗ്രാമങ്ങൾ കാലതാമസം ഇല്ലാതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിശാചു ബാധിച്ച സ്ഥലങ്ങളാണ്. പിശാചു ബാധിച്ചെന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യവാസം ഇല്ലാതെ ഒരു ശൂന്യമായി പോകും, അവിടെ ആരും താമസിക്കില്ല. അതാണ് വേതാള നഗര ശൂന്യം എന്ന് പറയുന്നത്. അവിടെ പിന്നെ മനുഷ്യവാസ യോഗ്യമല്ല. അപ്പോ എന്തുകൊണ്ട്? അത് ഭയപ്പെടുത്തുന്നതാണ്. അതാണ് ഭയം, കരം, ഭയത്തെ ഉണ്ടാക്കുന്ന. അപ്പോ ഭയങ്കരമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് കഴിഞ്ഞ പദ്ധതി പറഞ്ഞ തന്നെയാണ്. അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഈ ലോകം ഭയത്തെ ഉണ്ടാക്കുന്നതും ശൂന്യമായും പിശാച് ബാധിച്ചവരിടം പോലെയും ഒക്കെ തോന്നും. അതിന് കാരണം മുമ്പ് പറഞ്ഞ എന്തുകൊണ്ട്? ആത്മവിദ്യ സംഭവം. ആത്മവിദ്യ ഇല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ അനുഭവപ്പെടാം എന്ന് പറയുന്നത് ഒരു പൌരാണികമായ പുരാണങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇന്നത്തെ സമൂഹം അതങ്ങനെ സ്വീകരിക്കില്ല, ഈ പറയുന്ന രീതി സ്വീകരിക്കില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഇന്ന് നമുക്ക് ഈ ലോകം പിശാച് ബാധിച്ച അതുപോലെ ശൂന്യമാണ്, ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, ഒരു വീട് ഭാർഗവീ നിലയം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മനുഷ്യൻ താമസിക്കില്ല പേടിച്ചിട്ട്. അങ്ങനെ ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്, ഗ്രാമങ്ങളും മറ്റും ജനങ്ങൾ വിശ്വസിക്കുന്നു, മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അത് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് സാധാരണ മനുഷ്യന്റെ മനസ്സിന് ഈ ഭൂതപ്രേത അന്ധവിശ്വാസങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അത് വല്ല ഉപദ്രവിക്കുമെന്നുള്ള ഭയം ഉണ്ടാവും, അന്ധവിശ്വാസമൊക്കെ ഉണ്ടാവും. അത്തരം വിശ്വാസം ഇല്ലാത്തവന് അത്തരം ഭയം ഉണ്ടാകത്തുമുണ്ട്. ഇതൊക്കെ വിശ്വാസത്തിന്റെ വിഷയങ്ങളാണ്. അത് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്നേ ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. അല്ല, ഇന്ന് ലോകത്തെ അങ്ങനെ പിശാച് ബാധിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇതുപോലെ ഇപ്പോൾ വല്ല സ്ഥലത്ത് യുദ്ധം നടന്നു, ആൾക്കാർ ഒരുപാട് മരിച്ചു, അപകടമുള്ള സ്ഥലമാണ്, അവിടെയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ പിശാച് ബാധിച്ച സ്ഥലം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അല്ലാതെ ലോകത്തെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഇന്ന് അംഗീകരിക്കും. പക്ഷെ പുരാണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ആത്മവിദ്യ ഇല്ലെങ്കിൽ ലോകം അങ്ങനെ അനുഭവപ്പെടും എന്ന് പറയുന്നതും ഇപ്പൊ ആത്മവിദ്യ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ആത്മവിദ്യ എന്ന് അറിയാത്ത സാധാരണ മനുഷ്യർ, അവർക്ക് ലോകം പിശാചു ബാധിച്ചതുപോലെ ഒന്നുമല്ല അനുഭവപ്പെടുന്നു. അങ്ങനെ പറയാനും പറ്റത്തില്ല. ആത്മവിദ്യ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകമൊക്കെ ഒരു പിശാചു ബാധിച്ചതുപോലെ ശൂന്യമായി അനുഭവപ്പെടും എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് അംഗീകരിക്കത്തുമില്ല. കാരണം ആത്മാവിനെയും ആത്മവിദ്യയും അംഗീകരിക്കാത്തവരും ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഇതൊരു പൗരാണികമായ ഒരു കാഴ്ചപ്പാടാണ്, പാരമ്പര്യ വേദാന്തത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഇതുപോലെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ അങ്ങനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല, പ്രയാസമുള്ള കാര്യമാണ്. ആത്മവിദ്യ അത് പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞാൽ ശരി, അത് അംഗീകരിക്കും. കുറെയൊക്കെ പേര് അംഗീകരിക്കും ആത്മവിദ്യ പ്രയോജനമുള്ള, എല്ലാത്തിനെയും ആത്മാവായി അറിയുക, താനായി അറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കുറെ ആൾക്കാർ അംഗീകരിക്കും. പക്ഷെ ലോകം പിശാച് നഗരം പോലെ ശൂന്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇന്നത്തെ കാലത്ത് വെറുതെ പറയാമെന്നുള്ളതേ ഉള്ളൂ, സമൂഹം ഉൾക്കൊള്ളുന്നത്. ഇന്നിപ്പോ ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? മോട്ടിവേഷൻ ക്ലാസ്സുകളാണ്. ആൾക്കാർ അതിനാ പോകുന്നു, മോട്ടിവേഷൻ ക്ലാസ്. ആധ്യാത്മിക പ്രഭാഷണം നടത്തിയാലും ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ ആൾക്കാർ അതിനംഗീകരിക്കില്ല. നെഗറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും സ്വീകരിക്കത്തില്ല. ജനങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വർദ്ധിപ്പിക്കാൻ രീതിയിൽ പറഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും, മറിച്ചത് മാറ്റത്തക്ക രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കും. ആത്മവിദ്യയെ കുറിച്ച് പറയും, ആത്മവിദ്യക്ക് പ്രയോജനമുണ്ട് എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കും. നേരെ മറിച്ച് ലോകം പിശാചു ബാധിച്ചതുപോലെ ശൂന്യം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമായി, നമുക്കൊരു സദസ്സിലൊന്നും അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റി. പഴയ കാഴ്ചപ്പാടാണിത് എന്ന് പറയുന്നു. അദ്വൈതത്തിന് ഇതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങൾ. ആത്മജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞാലും അത് വളരെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും, ഇങ്ങനെ ഇന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കും. ഇതിനെന്താണ് മോട്ടിവേഷൻ എന്ന് ആൾക്കാരെ ചോദിക്കും. ശൂന്യമാണ് ലോകം എന്ന് പറഞ്ഞു പ്രസംഗിക്കാറുണ്ടോ? ഇതൊക്കെ നേരത്തെ ഇതൊക്കെ ഇങ്ങനെ അബദ്ധത്തോട് വിളിച്ചു പറയാറുണ്ട്. ആര്? ഞാനൊക്കെ തന്നെ. ഇപ്പൊ പറയാറില്ല ആത്മവിദ്യ സങ്കോചത്വത വിദ്യാഭയങ്കരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ലാത്ത ജപമില്ലാത്ത ധ്യാനമില്ലാത്ത വീടുകൾ സംഭവിക്കുന്ന ആപത്തുന്നൊക്കെയാണ് പറയുന്നത്. ശൂന്യം സ്വാമി ഇതിപ്പോ ധ്യാന പ്രബോധന വേദികളൊക്കെ കൂടുതൽ പറയാറുണ്ട്. എവിടെയാണോ പ്രാർത്ഥന നിർന്നമില്ലാത്ത ജീവിതം നയിക്കുന്നത് അവിടെ ഇതെല്ലാം ഉണ്ടാകും. ഇവിടെ ആത്മവിദ്യയെ കുറിച്ചല്ലേ പറയും? സങ്കോചിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ദുഃഖം ഉണ്ടാകും. ശൂന്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പൊ പിശാചിന് എന്തു പറയും? പിശാചിന് വേതാള നഗരം എന്നൊക്കെ പറയുന്നത് എന്ത് പറയും? പ്രാർത്ഥനയില്ലാത്ത ജീവിതം നയിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്നു തലം ഉണ്ടാവുന്നു. പ്രാർത്ഥനയുടെ കാര്യം ഇവിടെ പറയുന്നില്ലേ? ഇവിടെ ആത്മവിദ്യയുടെ കാര്യം തന്നെ പറയുന്നു. പ്രാർത്ഥനയുടെ കാര്യം പറയുന്നില്ല. ശ്രീചനാഥൻ പറയുന്ന ആത്മബോധത്തിന്റെ കാര്യം പറയാണ്. അല്ലാതെ പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. പ്രാർത്ഥന ജപം അതൊന്നും ഇവിടെ പറയുന്നില്ല. കച്ചവടം മാത്രമേ ലക്ഷ്യമുള്ളൂ. സാമൂഹ്യമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പം വെള്ളപ്പൊക്കം, അതുപോലെ എന്താണ് അതിവൃഷ്ടി അനാവൃഷ്ടി എന്നൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഭയങ്കര ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കേട്ടോണ്ടിരിക്കും. ആത്മവിദ്യാ സങ്കോച എന്നാണ് അത്. മനുഷ്യന് എന്താണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, മനുഷ്യന് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പ്രാർത്ഥിക്കും, അത് ശരിയാണ്. ആ ദുരിതങ്ങൾ പരിഹരിക്കാതെ അവരുടെ വിശ്വാസം, ചിലപ്പോൾ അത് പരിഹരിക്കും, പരിഹരിച്ചില്ലെന്നും വരും, രണ്ടും സംഭവിക്കാം. അപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം എന്ന് വെച്ചാൽ അതിന് മുതൽ മുടക്കുള്ളതല്ല, അവരതിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഒരാൾക്ക് ദുരിതം ഉണ്ടാകുന്നു, അയാൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസമാണ്. ചിലപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് അയാളുടെ ആ ദുരിതം മാറിയെന്നിരിക്കും, സന്തോഷം മാറിയില്ലെങ്കിൽ അയാൾക്ക് പരാതിയൊന്നുമില്ല. എന്തുകൊണ്ട്? അയാൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, വെറുതെ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അയാൾക്ക് മുതൽ മുടക്കൊന്നുമില്ല. അത് തന്നെ പറയുന്നത്, പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദുരിതം മാറും. പ്രാർത്ഥിക്കുന്നു, അപ്പോ എന്താണ് ദുരിതം മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷം, പ്രാർത്ഥിച്ചു മാറി. മാറിയില്ലെങ്കിലോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥന കൊണ്ട് ദുരിതങ്ങളെല്ലാം മാറും? എപ്പോഴും മാറാറില്ല, ചിലപ്പോൾ മാറും. മാറിയില്ലെങ്കിൽ അയാൾക്ക് പരാതിയില്ല. ഓ, ഞാൻ പ്രാർത്ഥിച്ച് മാറിയില്ല. ഇപ്പൊ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ശബരിമല പോകുന്നു, അവിടെ മനസ്സിലൊരു ഇതുണ്ട്, അതിനുവേണ്ടി പോകുന്നു. അവിടെ ചെന്ന് പൂജയും വഴിപാടും അരവണയൊക്കെ വാങ്ങി തന്നു, അവിടെ പോയി എല്ലാം ചെയ്ത് തിരിച്ചു വന്നു. അയാൾ പോയ കാര്യം നടന്നില്ല, അയാൾക്ക് ഒരു പരാതിയില്ല. അടുത്ത തവണ അയാൾ വീണ്ടും പോകുമ്പോയൊരു പ്രശ്നമായിട്ട് നടന്നു കഴിഞ്ഞാൽ സന്തോഷം. കാരണം വിശ്വാസത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് ആൾക്കാർ. ഇപ്പോ എന്താണ് കുംഭമേള എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. മേള എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സവം. ഉത്സവത്തിനാണ് മേള എന്ന് പറയുന്നത്. പഴയകാലത്ത് നമ്മുടെ നാടുകളിലും എല്ലായിടത്തും ഈ മേള സംഘടിപ്പിച്ചിരുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇന്നും ഉണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ പഴയകാലത്ത് കാർഷിക വിഭവങ്ങളാണ് അത് കൊണ്ടുവന്ന് അവരുടെ അധ്വാനം അത് കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തുന്നു. അത് വാങ്ങാനും ആൾക്കാർ വരും. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് അവരത് വളരെ ഉത്സവം ആഘോഷമായിട്ട് സംഘടിപ്പിക്കുമ്പോഴാണ് കലാപരിപാടികളും മറ്റുമൊക്കെ വരുന്നത്. ചിലപ്പോൾ അമ്പലത്തിന്റെ പരിപാടി ആയിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ അവിടെ ആഘോഷങ്ങളും ഒക്കെ നടത്തും. കച്ചവടമാണ് ഒരു പ്രധാനമായും നടക്കുന്നത് പണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ മേളകളൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടല്ലോ കാർഷിക മേളയൊക്കെ ഇന്ന് കാർഷിക മേള എന്ന് തന്നെ പറയും. പക്ഷെ ഇപ്പൊ അതിന് അതിന്റെയൊക്കെ സ്വഭാവം മാറി എന്താണ് മേളയ്ക്ക് പകരം മാളുകളായി, ലുലു മാളൊക്കെ ആയി, പിന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഓൺലൈനായി. അപ്പൊ ഇന്ന് പഴയതുപോലെ മേളയ്ക്കൊന്നും വലിയ ഇതില്ല. എന്നാലും നാട്ടുമ്പുറങ്ങളിലും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ചില പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ പലർത്ത് സംഘടിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്തു വൻതോതിൽ ഇപ്പോൾ അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട് വലിയ വലിയ പുതിയ പുതിയ എക്സ്പോകളൊക്കെ. ഡൽഹിയിൽ ഇപ്പം അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കിയല്ലോ നരേന്ദ്രമോദി, കാറിന്റെയും ബസിന്റെയും ഒക്കെ വലിയ വലിയ ഇത്തരം മേളകൾ സംഘടിപ്പിക്കാറുണ്ട്, പ്ലെയിനിന്റെ വരെ സംഘടിപ്പിക്കാറുണ്ട്. അത് ബിസിനസിന്റെ ഒരു ഭാഗം, അതുപോലെ മേള എന്ന് പറയുന്നത് ബിസിനസ്സാണ്. പക്ഷെ അങ്ങനെ വെച്ചപ്പോ അവിടെ എന്ത് ചെയ്തു, ഒരു കഥയുണ്ടാക്കി അതിന്റെ പിന്നിൽ. എന്താണ് കഥയുണ്ടാക്കിയത്? ഒരു പാലാഴി എന്ന് പറയുന്നൊരു ഒരു കടലുണ്ട്. അന്ന് മനുഷ്യന് ഈ കടലിനെ കുറിച്ചൊക്കെ അറിവ് വളരെ കുറവാണ്. ഈ കഥയുണ്ടാക്കുന്ന സമയത്ത് അവര് നോക്കുമ്പോ ചുറ്റും കാണുന്ന കടലുണ്ട്. അവര് വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് എന്താണ്, ലവണസമുദ്രം, ക്ഷീരസമുദ്രം, മറ്റേ രസസമുദ്രം, ഇങ്ങനെ പല പല സമുദ്രങ്ങളുണ്ട് ഉണ്ടാകും. അതില് പാൽക്കടൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതില് എന്ത് ചെയ്തു, ഒരു പർവ്വതം കൊണ്ടുവന്ന് ഒരു പാമ്പിനെ കൊണ്ടുവന്ന് കടഞ്ഞ് അപ്പൊ അതിൽ നിന്ന് ഒരു അമൃത് വന്ന്. ഇതൊക്കെ പൊട്ട കഥകളാണ്, ഒരർത്ഥമില്ലാതെ ഭാവനാത്മകമായ ഒരു കഥയാണ്. അപ്പൊ അതിൽ നിന്ന് അമൃതം കെട്ടി അമൃതം കൊടുത്തുകൊണ്ട് ഗരുഡം പറന്നു, അത് ചെന്ന് ഒരിടത്തിരുന്ന് പതിന് ശേഷം തുളുമ്പി ആ ഒരു സമയം അതാണ്. അവിടെ എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ട് ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, പാപങ്ങളെല്ലാം നശിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി വെച്ചപ്പോ ഈ കഥയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. സാമാന്യമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും ഈ ഭൂമിയിൽ പാലാഴിയില്ല, ആർക്കും പർവ്വതത്തില് എന്താണ് പാമ്പിന് കെട്ടി കടയാൻ പറ്റിയില്ല, ഇനി കടഞ്ഞാൽ തന്നെ അത് ഈ നമൃതം വരത്തില്ല, വന്നാൽ തന്നെ അത് എടുത്തുകൊണ്ട് പോകാൻ ഒരു കരുടലില്ല. ഇതൊക്കെ അബദ്ധമാണെന്ന് സാമാന്യമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സത്യമെന്ന് വിശ്വസിക്കുന്നു. സത്യമെന്ന് വിശ്വസിച്ചിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ കുളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ പഴയ രീതിയിൽ കുറെ ബിസിനസ് നടക്കും. അപ്പോ ഇനി അവർ പോയി അവിടെ ഈ വർഷം പോയി കുളിച്ചു, കുളിച്ച് ഈ വർഷം കുളിച്ചപ്പോ അയാൾക്ക് പാപവും പോയി മോശവും കിട്ടി. പക്ഷെ വീണ്ടും കുറച്ചു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അവിടെ ഇയാളെ തന്നെ കുളിക്കാൻ പോകും. അപ്പൊ മുമ്പ് പാപം നശിച്ചതും മോക്ഷം കിട്ടിയതും ഒക്കെ വെറുതെ ആയി. മരണം വരെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാ വർഷവും. ഇതൊക്കെ എന്താണ്, മനുഷ്യന്റെ വെറും മൂഢമായ വിശ്വാസങ്ങളും അതിന്റെ പേരിലുള്ള ആചാരങ്ങളും ഒന്നുമുണ്ടല്ലാതെ. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഫലം അറിയാൻ പറ്റില്ല. പാപം നശിക്കുമെന്നാണ്, പാപം നശിച്ചല്ലേ എന്നെങ്ങനെ അറിയും, മോക്ഷം കെട്ടിയല്ലേ എന്നെങ്ങനെ അറിയും, ഇത് രണ്ടും അറിയാൻ പറ്റില്ല. എന്നാലും പരാതിയില്ല, അടുത്ത വർഷവും പോകും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ എത്ര മൂഢമായാലും ശരി, അവന്റെ തലയിൽ ഇത് ഫിറ്റ് ചെയ്ത് വിടാമെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ഇതും കൊണ്ട് കടന്നോളും. അത് ഈ വിശ്വാസങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അവന്റെ തലയ്ക്കകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം മൂഢമായ വിശ്വാസം. അവൻ പിന്നെ ഒരിക്കലും അത് കളയത്തില്ല, കൊണ്ടിങ്ങനെ നടക്കും. അതാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരെന്ത് ചെയ്യുന്നത്, അവിടെ ഈ കുളിക്കാൻ വേണ്ടി കിടന്ന് ഈ തള്ളുമ്പോഴും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ശബരിമല ആയാലും അങ്ങനെ തന്നെ. മനുഷ്യന്റെ വിശ്വാസം നടന്നാൽ നല്ലത്, നടന്നില്ലെങ്കിൽ പരാതിയില്ല. മേളയിലൊക്കെ പോയിട്ടുണ്ട്, മേളയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അല്ലേ ഇത് പറയുന്നത്? ഇത് വെറും എന്താണ് മനുഷ്യന്റെ മൂഢമായ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ മുഴുവൻ. പിന്നെ ഒരു ഉത്സവത്തിൽ പോകുന്നത് മനുഷ്യന് രസമുള്ള കാര്യമില്ല, ആൾക്കാരെ കാണുക, അവിടെ ചെല്ലുക, കാശുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുക, ആ ഒരു വിനോദം അതിനകത്തുണ്ട്. വിനോദത്തിന്റെ ഒരു ഭാഗമുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ പറയുന്ന അബദ്ധം. വിനോദമാണെങ്കിൽ ശരിക്കും ഒരു പരിധിവരെയൊക്കെ അത് നമുക്ക് ആഘോഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. ആകാംക്ഷ, പ്രത്യാശ, പ്രതീക്ഷ എല്ലാം പറയും. അപ്പോ വിശ്വാസം ഇങ്ങനെയാണ്. അത് അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. പിശാച് എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ്. മനുഷ്യന്റെ പിന്നെ പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥന കൊണ്ടിതാണ്. ഇപ്പോ ഒരാൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കൊണ്ട് അയാളുടെ മനസ്സിന് ശാന്തി കിട്ടുമെങ്കിൽ നല്ലതാണ്, നല്ല കാര്യമാണ്. അപ്പോ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിനൊരു ശാന്തി വരുന്നു. അപ്പോ പ്രാർത്ഥനയ്ക്ക് അവിടെ ഗുണമുണ്ട്. പിന്നെ മനുഷ്യന് ശാന്തി സമാധാനം ഉണ്ടാക്കുന്നതിന് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതൊക്കെ ഓരോ മതക്കാർക്കും ഓരോ വിശ്വാസികൾക്കും ഒക്കെ വേറെ വേറെയാണ് അവരുടെ അഭിപ്രായം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയുള്ള വേറെ ആൾക്ക്, നമ്മുടെ പ്രാർത്ഥന വേറെ ആൾക്ക് സ്വീകാര്യമില്ല, നമ്മുടെ പ്രാർത്ഥന ശരിയല്ലെന്ന് വേറെ ആൾ പറയും, അവരുടെ പ്രാർത്ഥന ശരിയില്ലെന്ന് നമ്മൾ പറയും. എന്തായാലും പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ലതാണ്. അത് ഒരാൾക്ക് ഗുണം ചെയ്യുമ്പോൾ, ഗുണം ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കുറേ ദിവസം എന്താണ് ഹിന്ദുക്കളുടെ പ്രാർത്ഥന നടത്തുന്നു, കുറെ ദിവസം കഴിയുമ്പോൾ ആൾക്ക് വിശ്വാസമില്ലാതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, അത് നേരെ പോയി പിന്നെ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന നടത്തുന്നു, പിന്നെ ഇസ്ലാം മതത്തിൽ ചേർന്നിട്ട് അവരുടെ പ്രാർത്ഥന നടത്തുന്നു. അപ്പൊ വിശ്വാസികളൊക്കെ ഒരേ സമയം വിശ്വാസി അവിശ്വാസിയുമാണ്. കുറെ ദിവസം ഒന്നിനെ വിശ്വസിക്കും, അത് നടന്നില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നി പോകും. ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥന ഒരാൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നതല്ല, ആത്മവിദ്യയെ കുറിച്ചാ പറയുന്നത്. പ്രാർത്ഥനയുടെ കാര്യമുണ്ട്. എന്താ പറയുന്നത്, ഇനി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ജീവിതം സുഖമായിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഗുണമുള്ളവരുണ്ട്, ഗുണമില്ലാത്തവരുണ്ട്. പിന്നെ ജനങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥനയിൽ വരണമെന്നൊക്കെ ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ആരാണോ, അത് ജനങ്ങൾ പ്രാർത്ഥിച്ച അതുകൊണ്ട് ആർക്കാണോ ഗുണമുണ്ടാകുന്ന അവരാണ്, അവരാണ് ജനങ്ങളെ കയ്യും. മനുഷ്യനെ ഈ അന്ധവിശ്വാസത്തിലൂടെ നടത്തിക്കുന്നത് എന്താണ്, മനുഷ്യൻ അന്ധവിശ്വാസികളായി കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണോ ഗുണം കിട്ടുന്ന ആൾക്കാരാണ്, അത് പുരോഹിതന്മാരാണ്. കാരണം എത്രമാത്രം അന്ധവിശ്വാസികൾ കൂടുന്നു, അത്രമാത്രം ജനങ്ങൾ എത്രമാത്രം അവർ പ്രാർത്ഥിക്കുമോ അത്രമാത്രം പുരോഹിതന്റെ വരുമാനവും കൂടും. അതുകൊണ്ട് അത് ഇപ്പൊ ഈ പറയുന്നവരെന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതമാകും എന്നൊക്കെ പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് ആളെ കൂട്ടിയ സർവീശ്വരി പൂജ എത്ര കൂടുന്നു അതനുസരിച്ച് ഈ പൂജ നടത്തിക്കുന്നവനെന്തോരും ദക്ഷിണയും കൂടും. അതിനു വേണ്ടിയിട്ടാണ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാതെ അവൻ നന്നാവട്ടെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നുമല്ല. നടത്തിക്കുന്നവന്റെ എപ്പോഴും അവന് കുറുക്കന്റെ കണ്ണാണ്, അവനിതിൽ നിന്ന് എന്തുമാത്രം കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ളതാണ് നോക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഒരുത്തം പ്രാർത്ഥിച്ച് അവന് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല, അവനെന്താ നഷ്ടം, ഒന്നുമില്ല. പക്ഷെ പ്രാർത്ഥിച്ചാൽ അവന് ഗുണമുണ്ടായില്ലെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നവന് ഗുണമുണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഒരാൾക്ക് ഗുണമുണ്ടായാൽ നല്ലത്. ഇവിടെ അതല്ല പറയുന്നു, ഇവിടെ പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആത്മബോധമില്ലെങ്കിൽ അത് മുമ്പ് പഴയ വിശ്വാസങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർക്കണം. അതനുസരിച്ച് ലോകം എന്താണോ ശൂന്യമായി അനുഭവപ്പെടുന്നു. ആത്മബോധമില്ലെങ്കിൽ ഭയത്തെ ഉണ്ടാക്കുന്നു, ആത്മബോധം ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നു, ആത്മബോധം ഒരാളെ എന്താണോ കൃതകൃത്യനാക്കുന്നു എന്നൊക്കെയുള്ള അദ്വൈതപരമായ കാഴ്ചപ്പാടനുസരിച്ചായി പറയുന്നത് സാധാരണ പ്രാർത്ഥനയെ സംബന്ധിച്ചുണ്ട്. എല്ലാ വിശ്വാസങ്ങളും ജനങ്ങളെ എന്താണ് ജനങ്ങളെ ആ വിശ്വാസത്തിലേക്ക് നിർബന്ധിക്കുന്നതും അവരെ വിശ്വാസത്തിന്റെ വഴിയെ നടത്തുന്നതും എല്ലാം അത് പുരോഹിതന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നുവരെയും നടത്തിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരാള് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വിശ്വാസമുണ്ട്, അയാൾ പ്രാർത്ഥിക്കുന്നു, അയാൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഒരാളതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ താല്പര്യമാണ്. കാരണം വിശ്വാസങ്ങൾ ആരാധനകൾ എല്ലാതും മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. വ്യക്തിപരമായ കാര്യങ്ങളിൽ അവന് ഇഷ്ടവും താല്പര്യവും വിശ്വാസം ഉണ്ടെങ്കിൽ അവന് ചെയ്യാം, ഗുണമുണ്ടെങ്കിൽ നല്ലത്. ഇത്രയുള്ളൂ. മറ്റൊരാളതിനെ നിയന്ത്രിക്കാൻ പോകുന്നിടത്ത് അത് അവന്റെ താല്പര്യമാണ്, പ്രാർത്ഥിക്കുന്നവന്റെ താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളും എല്ലാ വിശ്വാസങ്ങളും മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. മറിച്ച് അതിനെ ആരെങ്കിലും നിയന്ത്രിക്കാൻ പോവുകയാണെങ്കിൽ അത് അതിന് പ്രശ്നങ്ങളുണ്ടാവും. എവിടെ പിടിച്ചു നിർത്തുന്നു? പോയിട്ടുണ്ടോ? അതായത് ആത്മീയതയിലെ ഈ മനുഷ്യര് പിന്നെ അമൃതാനന്ദമയി മഠം ആയാലും ശരി, വേറെ ഏത് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളായാലും ശരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം സാമാന്യ ജനങ്ങൾ കൂടുന്നത് അവിടെ എല്ലാവരും കൂടത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും കൂടുന്നത് ഒരുതരം പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാർ, പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയുള്ള ആൾക്കാർ ഇത്തരം കേന്ദ്രങ്ങളിലെ കൂടുന്നു. അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വിശ്വാസ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസ മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോ അങ്ങനെ വിശ്വാസമുള്ള മനസ്സ് പൊതുവെ എല്ലായിടത്തും ഉള്ള ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് കുടുംബം അത് ശിവേരിയായാലും ശരിയാണ്, ഇവിടെ കൂടുന്ന എങ്ങനെയുള്ള ആൾക്കാരാണ്, ഒരു പ്രത്യേകതരം വിശ്വാസം ഉള്ള മനസ്സ്. അത് നമ്മൾ ഏതെങ്കിലും വേറെ സ്ഥലം നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മുടെ തന്നെ സ്ഥലം നോക്കിയാൽ. അപ്പോ അവര് വിശ്വാസമുള്ള മനസ്സ് അങ്ങനെ ആൾക്കാർ ഒത്തുകൂടുന്നു, അവര് ഒന്ന് പ്രാർത്ഥിക്കുന്നു, അതിന് ദോഷമൊന്നുമില്ല. അങ്ങനൊന്നും അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്ന അതിനെ കുറിച്ചല്ല പറയും, ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായ കാര്യമാണ്. ഇതിൽ ഇടനിലക്കാർ വരുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഇടനിലക്കാർ വരുമ്പോ ഒരു സാധ്യത എന്താണ്, ഇവരുടെ ഈ വരുന്നവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത അവിടെ കിടക്കും. അതാണ് അവിടെ വരുന്ന ഒരു പ്രശ്നം. അല്ലാതെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും കുഴപ്പമൊന്നുമില്ല. അത് അവന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവനവന്റെ വിശ്വാസം അനുസരിച്ച്. അപ്പൊ സമ്പത്തെന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ ഒരു വ്യക്തി, ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേറെ ആരും എടുക്കണ്ട, എന്നെ തന്നെ എടുത്താൽ മതി. ഞാൻ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്ത് ഇരുന്നിരുന്ന് ഒരു ആശ്രമമൊക്കെ ഉണ്ടാകും, അവിടെ ഇരുന്ന് ആൾക്കാരെ ആകർഷിച്ച് അവിടെ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്റെ കാര്യം തന്നെ എടുക്കുക. ക്രമേണ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്പത്ത് ഇങ്ങനെ കൂടി കൂടി കൂടി കൂടി കൂടി വരും. ഇപ്പൊ സമ്പത്തും ഈ പ്രാർത്ഥനയുമായിട്ട് എന്താ ബന്ധം എന്നുള്ളതാണ്. എനിക്ക് സമ്പത്ത് കൂടുന്നത് ഈ പ്രാർത്ഥനയുമായിട്ട് എന്താ ബന്ധം? എനിക്ക് കണക്കില്ലാത്ത സമ്പത്തും കൂടുന്നു, അപ്പൊ ഈ സമ്പത്ത് എവിടുന്ന് വരുന്നു? ആരുടെ സമ്പത്ത്? എനിക്കാകെയുള്ളത് എന്താണ്? എനിക്കാകെ സ്വന്തമായിട്ടുള്ളത് എന്റെ നാക്ക്, വേറൊന്നുമില്ല. പക്ഷെ ഞാൻ ആൾക്കാരെ ആകർഷിച്ച് ഇരിക്കുമ്പോൾ എനിക്ക് കണക്കറ്റ സമ്പത്ത് വരുന്നുണ്ടെങ്കിൽ ഈ സമ്പത്ത് ആരുടെ സമ്പത്താണ്? വിശ്വാസികളുടെ സമ്പത്താണ്. അതെങ്ങനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു? ഇപ്പൊ ഇടനിലക്കാരൻ ചെയ്യുന്ന എന്താണ്? ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക മാത്രമല്ല, സമ്പത്തിനെ തന്നിലേക്ക് കേന്ദ്രീകരിക്കുകയും ആകർഷിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ഒരു സ്ഥലം. അപ്പൊ അങ്ങനെ ഒരാള്, കണക്കില്ലാത്ത ആരെങ്കിലും ഒരാള് സമ്പത്തെ തന്നിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചൂഷണം നടക്കുന്നുണ്ട്. സമ്പത്തിന്റെ ചൂഷണം, അത് വിശ്വാസത്തിന്റെ ചൂഷണമാണ്. അങ്ങനെ വരും. പിന്നെ എന്താണ് അവിടെ? ഞാൻ ബുദ്ധിപൂർവമാണ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ സമ്പത്ത് കുറെയൊക്കെ എടുത്ത് കുറെയൊക്കെ അവരുടെ സാമൂഹ്യ മാറ്റി. അപ്പോ അത് ബിസിനസ് വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. എന്തുകൊണ്ട്? ഞാൻ കുറച്ച് സമ്പത്ത് എടുത്തിട്ട് ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഈ ചാരിറ്റി എന്ന് പറയുന്നത് വീണ്ടും എന്തിനാവും? സമ്പത്ത് കൂട്ടാനുള്ള ഒരു ഉപായമായി മാറും. അപ്പൊ ഞാൻ ചാരിറ്റി ചെയ്യുന്നതോറും എന്റെ സമ്പത്ത് കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു ഭാഗമാണ്. ബാക്കിയുള്ളതൊക്കെ ശരി, മനസ്സിലായോ? അപ്പോ വലിയ സാമൂഹ്യ പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഗുരുവിന്റെയൊക്കെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ഗുരുവിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സാമൂഹ്യ പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് പ്രവർത്തിച്ചത്. എന്താണ്? അന്നവസ്ത്രാദികൾ, അതിനു വേണ്ടിയിട്ടാണ് ഗുരുവിനെ പോലെയുള്ള ആൾക്കാർക്ക് പ്രവർത്തിച്ചിരുന്നത്. സമ്പത്ത് വിനിമയം നടത്തിയതും അതിനുവേണ്ടി തന്നെയാണ്. പക്ഷെ ഇന്ന് അത്തരം കാര്യങ്ങൾക്ക് ഇന്ന് ഒരു പ്രസക്തിയില്ലാതെ, പ്രസക്തിയില്ലാതാകുമ്പോഴത്തേക്ക് എന്താണ്? ഒരുപാട് സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ആ സമ്പത്ത് കൊണ്ട് വീണ്ടും സമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയയായിട്ട് ഇത് മാറും. അതാണ് ഇതിന്റെ കുഴപ്പം. സമ്പത്ത്, ആൾക്കാരുടെ സമ്പത്ത് സ്വീകരിക്കുക, അതിനെ ഇൻവെസ്റ്റ് ചെയ്യുക, വീണ്ടും സമ്പത്ത് കൂടുക, സമ്പത്ത് കൂടി കൂടി കൂടി വരും. അപ്പോൾ ആത്മീയതയും ഈ സമ്പത്തിന്റെ അമിതമായ സമ്പത്തും തമ്മിലെന്താ ബന്ധം? അത് തമ്മിലെന്താ ബന്ധമുള്ളത്? അവിടെയാണ് പ്രശ്നം വരുന്നത്. ബാക്കി ആത്മീയത എന്ന് പറഞ്ഞാൽ ഓക്കെ, ശരി. അപ്പോ പ്രവർത്തനങ്ങൾ എന്ത് പറ്റുന്നു വെച്ചാൽ, ഇപ്പൊ ഗുരുവിന്റെ കാലഘട്ടത്തില് നോക്കുക, ഗുരു പ്രവർത്തിച്ചത് ഏറ്റവും അന്നത്തെ ഏറ്റവും അടിത്തട്ടിലെ ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. എന്തുകൊണ്ട്? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നത്. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ആൾക്കാരുടെ ഇടയിൽ, അന്ന് താഴ്ന്ന ആൾക്കാരുടെ ഇടയിൽ, ഇന്ന് ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്ന എവിടെയാണ്? ഇടത്തട്ടില്, അതിന് മേളിലോട്ട്. ഒന്നുകിൽ ഇടത്തട്ടിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അതിനും മേളിലോട്ടുള്ളവർ, അവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? സാമ്പത്തികമായ വിനിമയം അവിടെയാണ് നടക്കുന്നത്. സാമ്പത്തിക വിനിമയം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് സമ്പത്ത് കൂട്ടുന്നതും ആത്യന്തികമായി സമ്പത്ത് കൂടുക എന്നുള്ളതാണ് നടക്കുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈഡിലെ ഒരു ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. പിന്നെ ഇതൊക്കെ എല്ലാം നടക്കുന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എന്താണ് സഹായിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ശരിയായ ബോധമില്ലാത്തതുകൊണ്ട് അതൊക്കെ നടക്കുന്നു എന്നുള്ളതിന്. ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ശരിയായ ഒരു ബോധം. ഇപ്പൊ ആത്മബോധം എന്ന് പറയുന്നതിന് ഇന്നെന്താണ്? അതിന്റെ തന്നെ ഇന്ന് മനുഷ്യൻ ആത്മബോധത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ ആത്മബോധം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ആത്മബോധം, ആത്മബോധം തന്നെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് വേറെയാണ്. അത് ഓരോ മനുഷ്യനും എങ്ങനെയാണ് ഈ ലോകത്ത് അവന് ജീവിക്കുന്നതിന് വേണ്ട ആത്മബോധത്തെ കുറിച്ച് എന്ന് പറയുന്നു. എന്നുവെച്ചാ ഒരു വ്യക്തി അവന്റെ വ്യക്തിത്വത്തെ അവന്റെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയിട്ട് അവൻ എങ്ങനെയാണ് ലോകത്ത് ജീവിക്കേണ്ടതെന്ന് അവനെ ബോധവൽക്കുകയായിരിക്കുക. അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. പഴയ ആത്മബോധമല്ല. അപ്പൊ അത് വ്യക്തിക്കും സമൂഹത്തിനും ഗുണം വരുന്ന ഒരു ആത്മബോധത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സ്കൂളുകളിൽ വരെ അത് പഠിപ്പിക്കുന്നുണ്ട്. വലിയ നല്ല സ്കൂളുകളിലൊക്കെ സെൽഫ് അവയർനെസ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ സ്കൂളിലുണ്ടോ? അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. സെൽഫ് അവയർനെസ് എന്ന് വെച്ചാ എങ്ങനെയാണ് ഒരാൾ അയാളുടെ എന്താണ് ഫീലിങ്സ് തുടങ്ങിയ കാര്യങ്ങളും മനസ്സിലാക്കുക, എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് കൊളാബറേഷൻ എങ്ങനെയാണ് ഒരാൾ സംഭവിക്കുന്നത്, എമ്പതി എങ്ങനെ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാം, എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പൗരത്വബോധം ഉണ്ടാക്കുന്നത്, ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സെൽഫ് അവയർനെസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനുള്ള നിരവധി വിഷയങ്ങൾ. അപ്പൊ അവിടെ ഒരു എന്താണ് ഒരു വ്യക്തിയെ രൂപീകരിക്കുകയാണ്. വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കും സമൂഹത്തിനും ഗുണമുള്ള ഒരു വ്യക്തി. അപ്പൊ ആ രീതിയിലുള്ള വ്യക്തിത്വ രൂപീകരണം, അതാണ് സെൽഫ് അവയർനെസ് ക്ലാസ്സിലൂടെ ഇന്ന് അതൊരു വലിയ വിഷയമാണ് ഇന്ന് നടത്തുന്നത്. ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അത് എങ്ങനെയാണ് ഒരാള് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രത്യേകമായ പഠനങ്ങൾ. അപ്പൊ അതൊക്കെയാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ശരിയാണ്. അത്തരത്തിലുള്ള ഒരു എന്താണ് സെൽഫ് അവയർനെസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാള് മറ്റു കുരുക്കുകളിലൊന്നും പോയി ചാടത്തില്ല. അതാണ് എന്റെ എന്ന് വെച്ചാൽ അയാൾ ഒരു എക്സ്പ്ലോയിറ്റേഷന് വിധേയനാകത്തില്ല. എളുപ്പം മറ്റൊരാൾക്ക് അയാളെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് സെൽഫ് അവയർനെസ് ഉള്ള ഒരാളിന് വേറെ ആൾക്ക് ചൂഷണം ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നു. അപ്പൊ വേറൊരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് കുറേയധികം ആൾക്കാർ ഒരു മതത്തിൽ നിൽക്കുന്നു, വിശ്വാസത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ഈ സ്വാമിമാർക്കും പുരോഹിതന്മാർക്കും ഒക്കെയാണ്. അതിന്റെ ആ സമയം ഒരാൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിക്ക് സമൂഹത്തിനും ഗുണമാണ്. രണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ.